സൂക്ഷിച്ചു പോണേ കേട്ടാ. ഓ നീ വാതിലടച്ച് കിടന്നോ. താൻ കുഴിച്ചു താനെ വീണു പോയൊരക്കിടി, കൂട്ടുവിട്ട കൂട്ടരന്നു പെട്ടൊരക്കിടി, രാശി തെറ്റി വന്നു പെട്ട മുട്ടനക്കിടി, കേട്ട നാട്ടുകൂട്ടമൊത്തുപോയൊരക്കിടി. പായസം ഓലയോർത്തു ഞാൻ നാവിലേക്കൊഴിച്ച കയ്പു നീരു തന്നോരക്കിടി, പുലികളായി മാഞ്ഞു വന്നതും പിന്നെ പൂച്ചയായി വാൽമടക്കി നിന്നു പോയൊരക്കിടി. ഹലോ, നിങ്ങൾ എവിടെ തരേ? ആ ഞങ്ങൾ പുറപ്പെട്ടു 15 കിലോമീറ്ററേ. 15 കിലോമീറ്റർ നേരെ പോയിട്ട് വലത്തോട്ട് പോയ. ആഹാ, സുനി എടാ, വെള്ളവേട്ടാവളെ തലയും വിളിക്കൂടെ ഒന്നും പറ സംസാരിക്കുന്നു. അവന്റെ പഴം തീറ്റി എത്ര ശരിയല്ല. അണ്ണ അവന്റെ പഴം നോക്കിയത് കമ്പി പിടിച്ചിരിക്കണം. ഇഷ്ടമെന്ന കഞ്ഞിയിൽ പാറ്റണക്കി എന്നതക്കിടി, കണ്ടവന്റെ കഞ്ഞിയോ കട്ടെടുത്തു മോന്തിയാൽ നാവു പൊള്ളുമെന്നൊരക്കിടി, ചുറ്റിലും കണ്ടമാലോകരക്കിടി, പാവികൾ ചെന്ന പാതാളമക്കിടി. നീ ഇപ്പൊ തന്നെ മണ്ഡലം കമ്മിറ്റി വിളിച്ച അത്യാവശ്യം 3-4 യൂത്തന്മാരെ ആശുപത്രിയിൽ കയറ്റി. ഫ്ലെക്സ് എന്തേ കോപ്പ അവന്റെ ഗിൽബർട്ടിന്റെ അഭിവാദ്യങ്ങളോട് വാസുക്കുട്ടൻ. ഫ്ലെക്സ് പോടാ. ആ അതെ എടാ, ഹലോ ഹലോ. ആ അതെ. എന്നൊന്നറിയാം.